ഓരദുബദ്ധാത് അവർഗന്ധാത് അദുബദ്ധാത് എത്തസ്യ നിതോപവാദ സത്യം ലഭ്യം സപാക്രോശേ ലഭു ലാഭേ ഡുലഭഷ് ലാഭേ. രണ്ട് ധാതുക്കളാണ്. ഇത് ഫലന്തമായതുകൊണ്ട് ഇനി റിഹലോർ നെത്ത് വരേണ്ടതാണ്. അതിന്റെ അപവാദമായിട്ടാണ് ഇത് പറയുന്നത്. പോഹോ പു ഷഷ്ടി പഞ്ചമി പർഗന്ധാവ് അത് ഉപധാവ് ശപ്പ് അത് ഉപധ ലഭ് അതുപത നമ് അതുപത തപ് അതുപത ഗമ അതുപഥ. ഈ ധാതുക്കളിൽ നിന്ന് നല്ല എന്ത് വരും? എത്തു വരുന്നു. നത്തോപവാത ശപ്പ് യത്ത് ശപ്യ ശപ്യം ലഭു യ ലഭ്യം നമ് യ നമ്യം ഗമ യ ഗമ്യം തപ് യ തപ്യം. അങ്ങനെ ധാരാളം വരും. പവർഗാന്താ പു ഉദിത് പു ഉദിത് പവർഗം പൂഹോ പഞ്ചമി ഏതിസ്തുഷഃ ക്യപ് ഏതി ഇണഗതൗ സ്തുഷ്ടുഞ്ഞുസ്തുതൗ സാസ് സാസു അനുശിഷ്ടൗ ദൃങ് ദൃങ് അനാദരേ ജുഷ് പ്രീതി സേവനയോ ജുഷി ആദരവ് ആദരവ് ആദരവ് ഇതിൽ നിന്ന് വരുന്ന ആദർത്യ സ്പഷ്ടമാണ്. ഹ്രസ്വത്തിന് തുക്ക് വരും. പിത്തായ കൃത്ത് പരമിരിക്കും. കൃത്തായിരിക്കണം പിത്തുമായി. കെപ്പെന്ന് പറയുന്ന കൃത്താണ് പിത്തുമാണ്. കൃത്താവുന്ന സൂത്രപ്രകാരം കൃത്താവുന്നു. സൂത്രമുണ്ടാ പിത്താവുന്ന സൂത്രപ്രകാരം പിത്താവുന്ന സൂത്രപ്രകാരം ഫലന്ത്യം കെപ് ഏതി എന്ന് പറയുന്നോണ്ട് ഇന്ന് ഗതൗ എടുക്കണം. എണ്ണ ധാതുവിൽ നിന്ന് കെപ്പ് വരുന്നു. കിത്താണ്. കിത്തായോണ്ട് എന്താകണം? സർവധാതാർദ്ധാതു പ്രകാരം പ്രാപ്തമാകുന്ന ഗുണത്തെ നിഷേധിക്കുന്നു. കൂടാതെ ഹ്രസ്വസ്യ പിതി കൃതി തുക് ഹ്രസ്വമാണ് എണ്ണുകത്തവും. ഈ പിത്തായ കൃത്ത് പരമരിക്കുന്നു. ഹ്രസ്വത്തിന് തുക്ക് വന്നു. അത്യന്തവും കെപ്പിലെന്ത് ശേഷിക്കും? ഇത്യ പ്രാദേശിക സ്വദ്വുത്പത്തി ഇത്യഹ. ഇത് ലബന്ധം പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ സുബന്ധം ആണ്. ലബന്ധം അമ്പിയമാണ്. അവിടെ വിസർഗം കാണത്തില്ല. അമ്പിയമാണ്. അതിന് വരും. കൃത്തിൽ വരും. കണ്ടാതുപോലെ തോന്നും. പക്ഷെ അവിടെ വിസർഗമുണ്ട്. ഇന്ന് ഗതവിൽ നിന്ന് ഇത് കെപ്പ് വരുന്നോണ്ടുള്ള ഗുണം എന്താണ്? തുക്ക് വരും. അതാണ് അതിന്റെ പ്രത്യേകത. ഹ്രസ്വസ്യ പിതി കൃതി ഹർസ്വത്തിന് ധാരാളം വരുന്ന സൂത്രമാണ് ഹർസ്വസ്യ പിതി കൃതി തുക്ക്. തുക്ക് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോജനം. അഭ്യുപേയം സാറിന് വരുന്നതാണ് ഈ ഗതവുമാണ് ഈ. അതിൽ നിന്ന് എത്ത് പ്രത്യേകം വരും അച്ചോ എത്ത്. ഈ യാന്ത്രികമ്പേയ സൂത്രം വരുന്നു സർവധാതാർദ്ധാതയോ ഗുണം ഹർസ്വസ്യ പിതികൃതി. തുക്ക് അവിടെ വരുന്നില്ല. ഏയോ എന്ന് വരും. ഉപ ഏയോ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഉപ ഏയോ എന്നിരിക്കുന്നു ഏങ്ങിപ്പരൂപം. ഉപേയം അഭ്യുപേയം ഭാഷയത്തിന്റെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അത് ഈ ഗതവുമാണ്. ഇവിടെ എന്താണ് ഏതി എന്ന് പറയുന്നുണ്ട്? ഇക്കാരമാണ്. ഈങ്ങാണ് ഈങ്ങ്. ഇനി ഭൂവാദിയിലൊരു ഈ ധാതുണ്ട് ഗത്യർ. ഇണുകതുകൊണ്ട് ഈ ധാതുണ്ട് ഈങ്ങുണ്ട് പലതുമുണ്ട്. ഇവിടെ ഏത്തി എന്ന് പറയുന്നുണ്ട് ഇണു കഥ എടുത്ത. ഇവിടെ കെപ്പ് വരുന്നതിൻ്റെ ഗുണം തുക്ക് വരുന്നു. ഈ ഇതില്ലെങ്കിൽ ഏത് വരും? ഈ സൂത്രം ഇല്ലായിരുന്നെങ്കിൽ എന്ത് വന്നെ സൂത്രം ഏത് വരും? അച്ചോ എത്ത് വന്നെ. അച്ചോ എത്ത് വന്നു കഴിഞ്ഞ രൂപം അങ്ങനെ വരും. ഏയം ഇവിടെ ഇപ്പം കെപ്പ് വന്നു. ഇനി അച്ചോ എത്ത് വരുമോ? ഇത് ചെയ്യുന്നു വരൂ. എന്തുകൊണ്ട്? സമാന രൂപം ഉണ്ടത് വരത്തില്ല. ഉപേയം അത് വന്നാ വന്നൂടെ? ഉപേയം ഒന്ന് വന്നൂടെ. ഇതിന്റെ ആവശ്യം എന്തോന്ന്? ഇന്ന് ധാതു ഇന്ന് അച്ചോ എത്ത് എത്ത് വന്നു. ഉപേയം ഒന്ന് വന്നൂടെ? എന്താ കുഴപ്പം? അതൊന്നാ തുക്ക് വരും. ഉപയോഗം ശ്രദ്ധിക്കത്തില്ല. ഉപയത്തിയൊന്നു വരാം, തുക്ക് വരാം. ഏത്തിയൊന്നു വരും. ഉപയേത്തി വന്നിരുന്നു കഴിഞ്ഞാൽ ഉപയത്തിയൊന്നു വരും. അതായത് കേവലമായ ഈ ധാതുവാണെങ്കിൽ എണ്ണുക്കത്തു ഈ അചോയത്ത് വരത്തില്ല, ഇതേ വരത്തുള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ തുക്ക് വന്നിട്ട് ഏത്യാന്ന് വരും, ഏത്യം എന്നും വരാം. വ്യത്യാസം കെപ്പ് കിത്തായതുകൊണ്ട് തുക്ക് വരുന്നു. അചോയത്ത് പ്രകാരം വരണമെങ്കിൽ തുക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആവശ്യം വന്നത്. ണെങ്കിൽ കുറച്ചുവാണെങ്കിലേ തൊക്ക് വരത്തുള്ളൂ. അത് അല്ലല്ല, അത് പണ്ഡിറ്റ് ചാരുദേവ ശാസ്ത്രി എന്ന് പറഞ്ഞൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വ്യാകരണ ചന്ദ്രോദയം എന്ന് പറഞ്ഞ് നാലഞ്ച് ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. അഞ്ച് ഭാഗം മാറ്റമുണ്ട്. കവിതയല്ല അതിൽ, ഈ സംസ്കൃത സാഹിത്യത്തിലുള്ള മുഴുവൻ വിശേഷമായ ശബ്ദങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങൾ എല്ലാം എന്നൊരു വളരെ ഉപയോഗമുള്ള ഒരു ഗ്രന്ഥമാണ് വ്യാകരണ ചന്ദ്രോദയം ഹിന്ദി. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങി വായിക്കാം, വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ആ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അത് ഉദാഹരണം എടുക്കുമ്പം സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല വേദത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുക്കും. അത് കൃദന്തം, തദ്ധിതം, സമാസം, കാരകം, പിന്നെ ഒരു സംസ്കൃതത്തിലെ പ്രയോഗങ്ങളിൽ വരുന്ന അശുദ്ധി കാണിക്കുന്ന പ്രത്യേക ഒരു പുസ്തകം. അത് അതിന് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്ന പലതും അദ്ദേഹത്തിൻ്റെ നിന്നാണ്. വ്യാകരണചന്ദ്രോദയത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഇദ്ദേഹം കൂടുതലെടുത്തിരിക്കുന്നത്. ഇതിൽ ഇദ്ദേഹം 200 ഉദാഹരണം കൊടുത്തു, 200 ധാതുക്കളുടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതില് ബൈമീന് 200 ധാതുക്കളുടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ആദ്യം ഫസ്റ്റ് ഒന്നാം ഭാഗത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ചാരുദേവ ശാസ്ത്രിയുടെ സഹായം കിട്ടിയിട്ടുണ്ടെന്നോ അദ്ദേഹത്തിനോ കാണിച്ചെന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു വിദ്വാനായിരുന്നു സംസ്കൃതത്തെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളും നല്ലതാണ് വായിക്കുന്നത്. ഏത്? അത് പലയിടത്തുനിന്നും എടുത്തതും അദ്ദേഹം സ്വന്തമായി എഴുതിയതും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ പരിഭാഷകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. പരിഭാഷകൾ, പാണിനിയുടെ പരിഭാഷകൾ വളരെ ഉപയോഗമുള്ളതാണ്. ഹിന്ദി അറിയാവുന്നവർക്ക് വളരെ ഉപയോഗം ചെയ്യുന്നതാണ്. അതൊന്നും പഠിച്ചില്ലെങ്കിൽ റെഫറൻസിന് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു സംശയം വരുമ്പോൾ, ഒരു പരിഭാഷയെക്കുറിച്ചൊരു സംശയം വന്ന് റെഫറൻസിന് ഉപയോഗിക്കാം. ആനന്ദചന്ദ്രോദയം എന്ന് പറയുന്നത് വേറെ അല്ലേ? അതുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധമായിട്ടുണ്ടല്ലോ. ഷ്ടുഞ്ഞു സ്തുതോ ധാത്വാദേശ സ്തു ഹ്രസ്വമാണല്ലോ സ്തു, അതിൽ നിന്ന് വരും കെപ്പ് വരും. കിത്തായുണ്ടെന്ന് വരുന്നു പിതി കൃത്തി, പിത്തായുണ്ട് തുക്ക് വരുന്നു. കിത്തായുണ്ട് ഇവിടെ എന്താ ഗുണം വന്നത്? ഗുണം വരുന്നില്ല. സ്തുത്യഹ സ്തോതവ്യാന്നും വരാം. എന്തുകൊണ്ട്? വാസരൂപോ അസ്ത്രിയാം, അസരൂപ പ്രത്യേകമുണ്ട്. സ്തോതവ്യാന്നും വരാം, സ്തുത്യഹ എന്ന് വരാം, തവ്യത്തും വരാം. സ്തവനീയ എന്ന് വരാം, അനിയർ വന്നു കഴിഞ്ഞ ഗുണോപാദേശം വരുന്നു. അതാണ് വെറും 7 പ്രത്യയങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ശബ്ദങ്ങളുടെ പ്രക്രിയയെ വിശദീകരിക്കുന്ന പാണിനിയുടെ മാജിക്കാണ്. 7 പ്രത്യയം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആണ് ഇതിൻ്റെ ഒരു ഗുണം. ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. പാണിനി ചിലയിടത്തൊക്കെ കഷ്ടപ്പെടുത്തുമെങ്കിലും ചിലയിടത്ത് ഒരുപാട് സഹായം ചെയ്യും. ശാസ്വ അനുശിഷ്ടവും ഉപദേശിക്കുക. ശാസിൽ നിന്ന് എന്തുവരും? ഇവിടെ സൂത്രത്തിൽ പറഞ്ഞുകൊണ്ട് ഏതിസ്തു ശാസ് വൃദൃ ജുഷക്കെപ്പോ ശാസ് ഇയാവും. ഇത് ഇതിൽ നിന്ന് വെറുകല പറഞ്ഞ് എത്തുവരാമെന്നുള്ളതാണ്. പക്ഷെ സൂത്രത്തിൽ വിശേഷിച്ച് പറഞ്ഞുകൊണ്ട് കെപ്പ് വന്നു കഴിഞ്ഞാൽ ശാസ ഇത് അംഗലോഹോ ശാസ ബുധായ ഇത് സ്യാദ് അംഗി ഹലാദോ നീതി ശിഷ്യ. ശാസ ധാതുവിന്റെ ഉപതയ്ക്ക് ഇത്ത് വരുന്നു. അങ്ങ് പരവരിക്കുമ്പോൾ അങ്ങ് ലുങ്ങിൽ വരും, അതിവിടെ ആവശ്യമില്ല. ഹലാദോ നീതി, അതാണ് ഇവിടെ ഉദാഹരണം. ഹലാദിയായിട്ടുള്ള ഇത്തോ നിത്തോ പരമിരിക്കുന്നു. ഇവിടെ എന്തുവരുന്നു? ശ്വാസിൽ നിന്ന് പരത്തിൽ വന്നത് കെപ്തലിയ, ഹലാദിയായ കിത്ത്. അതുപോലെ ഇരിക്കുമ്പോ എന്ത് വരുന്നു? ശ്വാസിന്റെ ഉപതയ്ക്ക് ഈ വരുന്നപ്പോ എന്തായി? ആക്ക് ഈ വന്ന് ശി സ് യാ സകാരത്തിന് ഷത്വം വരുന്നു. ശാസിവസി ഷത്വം ഒന്ന് പഠിച്ചാണ് നേരത്തെ. ശിഷ്യ ശാസ്തധാതു സേട്ടാനുട്ടാ ഉറപ്പാണോ? അപ്പൊ ശാസിതം യോഗ്യ, ശാസിതം അർഹ, ശിഷ്യ എന്ന് ശിഷ്യനെന്ന് വെച്ചാൽ അടി കൊടുക്കാൻ യോഗ്യനാണെന്നർത്ഥം. അതുകൊണ്ട് ഗുരു അടിക്കുമ്പോൾ ശിഷ്യന്മാരാരും പ്രകോപിതരാകരുത്. ശിഷ്യനെന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്, തല്ലുകൊടുക്ക. ഓ അത് വഴക്കെന്ന് പറയുന്ന അടിയല്ല, അടി ചേരും. ഹൃദയം തോന്നുന്ന വഴക്ക് വെറും വഴക്കിലെന്താ, അടിയെല്ലാം വരും. ശാസ്ത്രനുശിഷ്ടവും അനുശാസനം ചെയ്യുക, അത് ധാതുവിനാനേക അർത്ഥത്വം. അതൊന്നല്ലേ, അതിലടിയും കൂടെ ഞാൻ ചേർത്തു എന്നുള്ളത്. ഇതെല്ലാം വരും ഉപദേശിക്കുക എന്നുള്ളത്, എല്ലാം വരും. ശാസ്താവ് എന്നല്ലേ, ധർമ്മശാസ്ത, ധർമ്മത്തെ ശാസിക്കുന്നവൻ. ധർമ്മശാസ്ത ബുദ്ധന്റെ പേരാണ്. ശിഷ്യ ശാസ്ത്ര ത്രിജന്തത്തിലാണെന്ന് വരുന്നത്, ശാസ്ത തിരിച്ചു വരുന്നു, നുള്ളു ത്രിജു അടുത്ത് വരും. ശാസിക്കുന്നവൻ ഇവിടെ ശ്വാസിന് ഇത്ത് വന്നു, ഹലാദിയായ കിത്തും കിത്തും ഇവിടെ ഹലാദിയായി കിത്തിരിക്കുന്നു. ഷത്വം വന്ന് ശിഷ്യ എന്നു. മുറിഞ്ഞു വരണേ വൃങ് സംഭക്തോ, രണ്ട് ധാതുക്കളുണ്ട് ഇവിടെ, മുറിഞ്ഞു വരണേ എടുക്കുന്നു. കെപ്പ് യാ വന്നു, കെപ്പ് വന്നുകൊണ്ട് ഗുണം വരുന്നില്ല. ഹ്രസ്വസ്യപിതികൃതി തുക്കു വന്നു. വൃത്യ വരിക്കേണ്ടവൻ സ്വീകരിക്കേണ്ടവൻ എന്നൊക്കെ അർത്ഥം. ദൃങ് ആദര സൂത്രത്തിനുണ്ട്, ഏതിസ്തു ശാസ വൃദ്ര ജുഷ കെപ്പ്. കെപ്പ് വന്നു, വർസ്വസ്യപിതികൃതി തുക്ക് വന്നു. ശിഷ്യയിൽ തുക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ്? അതുപതിയിലാണോ വരുന്നത് തുക്ക്? ഹ്രസ്വമായിരിക്കുന്നു, ഹ്രസ്വമല്ല ഹലന്തമാണ്. ശാസ്താതു ഹലന്തമാണോ ഹ്രസ്വന്തമാണോ? ഇപ്പൊ എന്ത് വരുന്നു? ആദ്ര ഇവിടെ വരും, തുക്ക് വരും. കിത്തായോണ്ട് ഗുണവൃദ്ധിയൊന്നും വരുന്നില്ല. ആങ്ങിവിടെ പൂർവത്തിൽ കാണിച്ചു അർത്ഥം മനസ്സിലാക്കാൻ. ആ പൂർവത്തിലുള്ള ധൃതാതു ആദൃത്യ എന്ന് പറഞ്ഞാൽ ആദരവിനർഹനായവൻ. ആദൃത്യ ആദൃത്യോയം ഇവന് ആദരിക്കേണ്ടവനാണ്. ആ സമയത്ത് ലബന്ധത്തിലും വരും ആദൃത്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഈ തുക്ക് വരും, ഹ്രസ്വസ്യപിതികൃതി തുക്ക്. ലപ്പ് പിത്താക്കിയതുകൊണ്ടാണ്, ലപ്പ് പിത്താക്കുന്നത് തുക്ക് വിധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപോലെ ഇരിക്കും. ഇവിടെ വിസർഗം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണേ ഇത് ലബന്ധമല്ല എന്ന് മനസ്സിലാക്കണം. ജുഷപ്രീതി സേവനയോഹോ ജുഷ് ചെപ്പ് വന്നു ജുഷ് യ കിപ്പായുണ്ട് ഗുണം വന്നില്ല ജുഷ്യ എന്തുകൊണ്ട് വന്നില്ല അലന്തമായതുകൊണ്ട് പ്രസ്വാന്തമായിരിക്കും. മൃജേർ വിഭാഷ അടുത്തത് മൃജേ കെപ്പ് വാ മൃജധാതുവിൽ നിന്ന് കെപ്പ് വികല്പമായിട്ട് വരും മൃജ് യ. ഇവിടെ എന്താണ് റുഹലോർ ഞെത്ത് വരേണ്ടാണ് അലന്തമായിട്ട് ഞെത്ത് വരാം. പക്ഷെ ഇവിടെ വികല്പമായിട്ട് എന്ത് വിധിച്ചു കെപ്പ് കെപ്പ് വന്നു കഴിഞ്ഞാൽ കിത്ത് ഗുണവൃത്തിയൊന്നും വരുന്നില്ല. മൃജ് യ ഹർസ്വസ്യഭേദി കൃതി തുക്ക് വരില്ല എന്തുകൊണ്ട് അനന്തമായതുകൊണ്ട് മൃജ ശുദ്ധിയാക്കേണ്ടത് ഇവിടെ കെപ്പ് വിധിക്കുമ്പോ എപ്പോഴും ഓർക്കണം കെപ്പ് വിധിക്കുന്ന ഗുണവൃത്തികളെ നിഷേധിക്കാനും പ്രസ്വാന്താണെങ്കിൽ പിത്തായോണ്ട് തുക്ക് വരാനുമാണ്. ഇവിടെ പ്രയോജനം വന്നത് ഗുണത്തെ നിഷേധിച്ചു മൃജ്യ ശുദ്ധിയാക്കേണ്ടത് എന്തോ അത് അവനോ അവളോ അതോ എന്തോ ആകാം. മൂന്ന് ലിംഗങ്ങളിൽ ഉപയോഗിക്കാം. ഇവിടെ വേറെ കാര്യങ്ങൾ ഓർക്കണം. മയാ ഗന്ധവ്യം എന്ന് പറയുന്ന പോലെ തന്നെ മമ ഗന്ധവ്യം ഒന്നും പ്രയോഗിക്കാം. സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരകപ്രമാണത്തിൽ കൃത്യാനാം കർത്തരിവ കൃത്യപ്രത്യങ്ങളുടെ യോഗത്തിൽ കർത്താവിൽ ഷഷ്ടി വരും. ഉണ്ട് മയാ ഗന്ധവ്യം എന്നതുപോലെ തന്നെ മമഗന്ധവ്യം. മലയാളത്തിലുള്ള ശരിക്കുള്ള തർജ്ജമ എന്നാൽ പോകേണ്ടതാണ്. അത് വളച്ചു കെട്ടിയുള്ള തർജ്ജമ എന്റെ ആവശ്യമില്ല. എനിക്ക് പോകേണ്ടതാണ് എനിക്ക് ഞാൻ പോകേണ്ടവനാണ് ഞാൻ ഗ്രാമത്തിൽ പോകേണ്ടവനാണ് എനിക്ക് പോകേണ്ടതെന്ന് പറയുന്നത് എനിക്കെന്ന് പറയുമ്പോ എനിക്ക് ഗ്രാമത്തിൽ പോകേണ്ടതുണ്ട് അങ്ങനെ പറയും. അപ്പൊ അവിടെ നപുംസകലിംഗമാവോ? ആ അത് മലയാളത്തിൽ അല്പം പ്രയോഗം മാറും. സംസ്കൃതത്തിലാണെങ്കിൽ മമ ഗന്ധവ്യം മമ ഗന്ധവ്യ എന്ന് പറയൂ. അത് കർമ്മണി ആയതുകൊണ്ട് മമ ഗന്ധവ്യ ഗ്രാമ മമ ഗന്ധവ്യം നഗരം എന്തുകൊണ്ട് പ്രയോഗിക്കാം? ഞാൻ ഗ്രാമത്തിൽ പോകേണ്ടവനാണ് എനിക്ക് ഗ്രാമത്തിൽ പോകേണ്ടതുണ്ട്. പിന്നെ കർമ്മണ പ്രയോഗത്തെ അനുകരിച്ചിട്ട് പറയും എന്നാൽ ഗ്രാമം പോകേണ്ടപ്പെടേണ്ടതുണ്ട്. പഴയ മലയാളത്തിലൊക്കെ അങ്ങനെ കാണും. എന്റെ ആവശ്യം കാര്യം മനസ്സിലാക്കാൻ ഒത്തിരി കടുത്തതാണ്. അതാണ് ഇന്ന വീട്ടിലെ ഇന്നാരുടെ ഭാര്യ ഇത്രാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടു. ഇവിടെ എപ്പോഴും അനൗൺസ് ചെയ്യുന്നേക്കാം ഇതുവഴി മരണപ്പെട്ടു. ഒരു പെട്ടുകൂടെ ചേർക്കണം. അത് കേൾക്കുന്നതിൽ തന്നെ ഒരു വ്യസനമുണ്ട്. എന്റെ ആവശ്യമില്ല, മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇതാരോട് പറയാൻ? ഓട്ടോറിക്ഷ കൈയാണ് ചേർത്തി പറയാൻ പറ്റുമോ? മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. മരണപ്പെട്ടു എന്ന് പറഞ്ഞാലേ ആൾക്കാർക്കൊരു സന്തോഷം. ലളിതത്തിൽ അതിൻ്റെ ആവശ്യമില്ല, മരിച്ചു. മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെയിറ്റ് ഉണ്ടെന്ന് ആൾക്കാർ ധരിക്കുന്നു. എന്താ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവുന്നു. പിന്നെ പ്രയോഗം വന്നാൽ അത് ശരിയെന്ന്, പക്ഷെ ആവശ്യമില്ല. എന്തോ വലിയ ശരിയെന്ന് ധരിച്ച് പ്രയോഗിക്കുന്നത് തെറ്റ്. പ്രസിദ്ധ പ്രയോഗം പറഞ്ഞാൽ പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ പറയുന്നവരങ്ങനെയല്ല, എന്തോ വിശേഷിച്ചൊരു കാര്യം പറയുന്നു എന്നുള്ള രീതിയിലാണ്. മൃജ്യഹ, ഇത് വരാത്ത പക്ഷത്തിൽ എന്ത് വരുമെന്നുള്ളതാണ്. ഈ ഭാഷ ആണല്ലോ ഋഹലോർ ഞെത്ത്. ഇതാണ് സാമാന്യ സൂത്രം. അതിന്റെ അപവാദമായിട്ടാണ് ഇവിടെ ഏതിസ്തു ശാസ് വൃദ്ര ജുഷ കെപ്പില് ഫലന്തങ്ങളിൽ നിന്ന് കെപ്പ് വന്നത് പോരതു ബുധാ എന്ന് എത്തു വന്നത് മൃജർ വിഭാഷ കെപ്പ് വന്നതൊക്കെ ഇതിന്റെ അപവാദമാണ്. എന്താണ് റു ഹലോർ നെത്ത്? റിവർണാന്താദ് ഹലന്താശ ധാതോർ നെത്ത്. കാര്യം ഹാര്യം ധാര്യം റവർണാന്തമായ ധാതുക്കളിൽ നിന്നും നെത്ത് വരും. ഉദാഹരണം കൃ ദുക്കറിഞ്ഞ് കരണേ. നെത്ത് വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ശേഷിക്കുന്ന യാ അച്ചോഞ്ഞുണതി വൃദ്ധി ദുക്കറിഞ്ഞ് കരണയിൽ നിന്ന് അത് ഉപതായ ഒരു അച്ചോഞ്ഞുണതി പ്രകാരം ഒന്ന് വന്ന് വൃദ്ധി വന്ന് കാര് യാ കാര്യ കാര്യം എന്ന് വരും. ഹാര്യം വേറൊന്നും കൊടുത്ത് എറിഞ്ഞു കാരണേ നെത്ത് വന്നു. നിത്താക്കിയതിന്റെ പ്രയോജനമാണ് അച്ചോഞ്ഞണതി വൃദ്ധി രപരം ഹാര്യം എന്ന് പറയുന്നു. ധൃഞ്ഞ് ധാരണ പോഷണയോഹോ നെത്ത് വന്നു അച്ചോഞ്ഞെഴുതി വൃദ്ധി വന്നു ധാര്യം അവധാര്യം ഒക്കെ ഉപസർഗം വരുമ്പോൾ അർത്ഥം വ്യത്യാസമാണ്. നിർദ്ധാര്യം ഇങ്ങനെയൊക്കെ അർത്ഥവ്യത്യാസം വരും. തവ്യത്ത് വരുമ്പോ കർത്തവ്യം കർത്തവ്യം വരും. കൃത്യമൊന്നും വരും. സൂത്രം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ബൈമീന്. കൃത്യം കണ്ട കണ്ടില്ല? കണ്ടില്ല? അത് കഷ്ടമാണല്ലോ. വിഭാഷ ദൃജുഷോഹോ കണ്ടോ സൂത്രം. സഖി സഹോസ കണ്ടോ സൂത്രം. അതിന്റെ ഇടയ്ക്ക് വരുന്ന സൂത്രം കണ്ടില്ല? നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ സിദ്ധാന്തവതി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു സൂത്രം കണ്ടില്ല. ഭാഷ അതിൽ നിന്നാണോ കാര്യം വരുന്നത്? അതിന് മുമ്പ് സഖി സഹോസ്റ്റ ഉണ്ട്. എന്നാ പിന്നെ ഇനി ഇത് കാണുന്നതിന് എന്താ പ്രയാസം? ദൃശ്യം അതിന്റെ സൂത്രം കൊണ്ടാ ദൃശ്യം അക്ലിപിച്ചോഹോ. ഈ മൂന്ന് സൂത്രങ്ങളും പ്രധാനപ്പെട്ടാണ്. വിഭാഷ കൃവൃഷോഹോ അത് കൃത്യം അതും വരും. അവിടെ എന്ത് വരുന്നു? കെപ്പ് വരുന്നു. കെപ്പ് വന്ന് പിത്തായുണ്ട്, തുക്കു വന്ന് കൃത്യം. അതുപോലെ ദൃശ്യം, ദൃശ്യ ഹലന്തമാണ്, റഹലോർ നെത്ത് വരേണ്ടതാണ്. പക്ഷെ ദൃശ്യത്തിൽ വരുന്നില്ല. എന്തു വന്നു? ദൃശ്യത്തിൽ എത്തു വന്നു, കെപ്പ് വന്നു. അതുകൊണ്ട് ഗുണവൃദ്ധിയൊന്നും വരുന്നില്ല, ദൃശ്യം വന്നു. സഖി സഹോസ്റ്റ സഖിൽ നിന്ന് എത്തു വന്ന് സഖ്യം. ഇതെല്ലാം ഇവിടെ പ്രധാനപ്പെട്ട സൂത്രങ്ങളാണ്. ഇവിടെ കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല. അതിൽ കൊടുത്തിട്ടുണ്ട്, ഈ മൂന്ന് സൂത്രങ്ങൾ അടഞ്ഞിരിക്കുന്നു. ഇതാണ് സഖി സഹോസ്റ്റ. കാരണം ഹലന്തത്തിൽ നിന്ന് നെത്ത് വന്നു കഴിഞ്ഞാൽ സഖ് ധാതു എന്ത് വരും? നെത്ത് വന്ന എങ്ങനെ ഒരു രൂപം ശാഖ്യം, അധബുധായ വൃത്തി വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകം വിധിച്ച സഖി സഹോസ്റ്റ എത്തു. അപ്പൊ സഖ്യം വരും. വാസരൂപ അസ്ത്രീയാൻ പ്രകാരം വികല്പമാവില്ല, വരത്തില്ല. എന്തുകൊണ്ട്? സ്വരൂപമായതുകൊണ്ട്. അപ്പൊ ശക്തി വന്നേ വരത്തുള്ളൂ, ശാഖ്യമൊന്നും വരത്തില്ല. ഈ സൂത്രപ്രകാരം ശാഖ്യമൊന്നും വരേണ്ടാണ്. റഹലോർ നെത്ത് വരത്തില്ല. ദൃശ്യധാതുവിൽ നിന്ന് അച്ചോയത്ത് വരേണ്ടാണ് അല്ലേ? അച്ചോയത്ത് വന്നാൽ എന്ത് വരും? സർവധാതാർദ്ധാദിയോ ഗുണം വരും. പക്ഷെ അവിടെ എന്ത് പറഞ്ഞു? വിഭാഷ അക്ലിപി ശ്രുതേഹി. ഋതുപദ ഉള്ള ധാതുക്കളും ആയോണ്ടെന്ന് പുകന്തലവസ്യ ഗുണം വരും. പുകന്തലവസ്യ പ്രകാരം ഗുണം വരും. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? ഋതുപദാശ അക്ലിപി ശ്രുതേഹി. എന്തു വന്നു? ദൃശ്യം വന്നു. ദ്രഷ്ടവ്യം വരാം. ദ്രഷ്ടവ്യം വന്നു കഴിഞ്ഞാൽ രേഖം വരുന്ന സൂത്രം ഏതാണ്? ദൃശ്യസൃജോഹോ ജല്യമഗിതി. അമ്മ വരും, രേഖം വരും. പഠിച്ചിട്ടുണ്ടോ? സൃജ് ദൃശോഹോ ജല്യമഗിതി പഠിച്ചിട്ടുണ്ടോ? ദ്രഷ്ട ദ്രഷ്ടാരോ ദഷ്ടാസ് ദഷ്ടാസ് ദൃശ്യധാതു. ആർദ്ധാതുവത്തില് സൃജി ദൃശോ ജലി അമകീത്തി. സർവധാതുകങ്ങളിൽ എന്തുവരും? വാഗ്രാത്മസ്താമനാദാൻ ദൃശ്യർത്തി സർത്തി സദസദാം വിഭജിഗ്ര ധമദിഷ്ട മനേശ്ച പശ്യർച്ച ദോശീയ സീതാഹ പശ്യതി ദ്രഷ്ട. അത് ദ്രഷ്ടവ്യം എന്ന് വരും. ദ്ര അങ്ങനെ വരുന്നു. അമ്മ വന്നിട്ട് പ്രകാരത്തിന് രേഖം വന്ന് ദ്രഷ്ടവ്യം അങ്ങനെ വരും. ദൃശ്യം കിത്തു വന്നുകൊണ്ട് ഗുണം വന്നില്ല, രണ്ടും വരുന്നു. അത് അധികമായി വരുന്നതാണ്, ഇവിടെ ഇല്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈ മൂന്ന് ഋവർണത്തിന് ഉദാഹരണമാണ് കൊടുത്തത്. ഋവർണാന്തം കാര്യം ഹാര്യം ധാര്യം മൂന്നെണ്ണം നെത്ത് വന്നു അച്ചോഞ്ഞണതി വൃത്തി വന്നു രപരം വന്ന് കാര്യം ഉടുക്കറിഞ്ഞ് കരണേ ഹൃഞ്ഞ് കരണേ ദൃഞ്ഞ് ധാരണ പോഷണ ധാരണ ദൃഞ്ഞ് ധാരണ മൃജുധാതു എന്ന് പറയുന്നത് ഹലന്തമാണ് ഹലന്തത്തിൽ നിന്ന് നെത്ത് വരാം മൃജേർ വിഭാഷ എന്ന് പറഞ്ഞ വികല്പമാണ് കെപ്പ് വരാത്ത വർഷത്തിൽ നെത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത തുടർന്നു ചജോഹോ കു ഗിണ്യതോഹോ തജോഹോ കുത്തും സ്യാത് ഗിതി ഉന്നതി ചപരേ ഗിത്ത് നെത്ത് ഗിത്ത് നെത്ത് ആണ് ഗിത്ത് ജസ്തുവും വന്നു പരസവർണം വന്നു ഷ്ടുത്വം വന്നാണ് ഗിണ്ണെന്നാകുന്നു തകാരത്തിന് നകാരം വരുന്നതാണ് ഗിത്ത് നെത്തന്നിരിക്കുന്നിടത്ത് ഗിത്തും നെത്തും പരമിരിക്കുമ്പോൾ എന്ത് വരുന്നു ചജോഹോ കുത്തും വരും ചാക്കിയും ചാക്കിയും കുത്തും വരും മൃജെന്ന് പറയുന്ന ജായല്യം നെത്ത് പരമിരിക്കുന്നു ഖിത്തിരുന്നാലും മതി നെത്ത് പരമിരിക്കുന്നുണ്ട് എന്ത് വരുന്നു കുത്തും വന്നു ഇപ്പൊ എന്ത് വന്നു കുത്തും വന്ന ഗാ വന്നു മൃഗ് നെത്താണ് ഇരിക്കുന്നത് നെത്ത് പരവിരുന്ന മൃജിന്റെ ഒരു കാര്യത്തിന് എന്ത് വരണം പുകന്ത ലഘുപസ്യ പ്രകാരം ഗുണം വരാം മൃജ് നെത്തായോണ്ട് എന്ത് വരാം അജോജനി വരൂ ഗുണമാണ് വരേണ്ടത് ഇപ്പൊ പറയുന്നു മൃജേർ വൃദ്ധി മൃജേരിക്കോ വൃത്തി സർവധാതു അർദ്ധാതുയോ മൃജിന്റെ ഐക്കിനെന്ത് വരുന്നു വൃദ്ധി വരുന്നു മാർജ് വൃദ്ധിരപരം വന്നാൽ മാർജ് ചജോഹോക്കോ ഘിണ്യതോഹോ നെത്ത് പരമിരിക്കുന്നുണ്ട് മൃജിന്റെ ചകാരത്തിന് കുത്തുമെന്ന് മാർഗ് യമാർഗ്യം എന്ന് വരുന്നു മാർഗം എന്ന് വരുന്നു മൃജുധാതു മൃഗ്യം വരും അതെങ്ങനെ ഋതുപദാസ്ലപിച്ചെടുത്തേ അവിടെയും ചോക്ക് ഇത് ചോക്ക് ഖണ്ണിതോ കുത്തും വന്നിട്ട് മൃഗ്യം അന്വേഷണീയം ഇവിടെ മൃജുധാതുവിന് എന്ത് വരുന്നു ശുദ്ധവും ശുദ്ധിയർത്ഥത്തിലുള്ള ധാതുവിൽ നിന്ന് വികല്പമായിട്ട് ഹലന്തമായുണ്ട് നെത്ത് വന്നു മൃജേർ വൃത്തി മൃജുധാതുവിന് വേണ്ടി മാത്രം വൃത്തി വിധിച്ചു ചജോഗു ഖണ്ഡിതോ കുത്തുവന്ന് മാർഗി വന്നു പൂരദുവിതാതെന്നുള്ള സൂത്രം ഇല്ലെങ്കിൽ ശപ്യൊന്നുള്ളിടത്ത് എന്തുവരും ശപ് ഹലന്തമായ ബഹുഹരണവർ നെത്ത് വന്നിട്ട് എന്തുവരും സൂത്രം അതുപതായ വൃത്തി വന്നിട്ട് ശാപ്യം എന്ന് വരും ശാപ്യം ലാഭ്യം നാമ്യം ഗാമ്യമൊക്കെ വരും അതുകൊണ്ടാണ് അവിടെ വിശേഷൊരു സൂത്രം വന്നത് പോരത് ഉപധായ ഇത് തന്നെ ശാസ്ത്രധാതുവെന്നും വരാം ഫലന്തമായിട്ട് നെത്ത് വരും അത് വരാതിരിക്കാനാണ് അതിനെ അവിടെ പ്രത്യേകം പറഞ്ഞത് ജുഷുധാതു ഫലന്തമാണ് നെത്ത് വരാം അതിനെയൊക്കെ വിശേഷിച്ച് കെപ്പി വിധിച്ച് എന്തുകൊണ്ട് നെത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൃജുധാതുവിൽ നിന്നും നെത്ത് വരാതെ വന്നു പക്ഷെ വികല്പമായിട്ടാണെന്നേ ഉള്ളൂ അതുകൊണ്ട് മൃജ്യഹ എന്നും വരും മാർഗ്യഹ എന്നും വരും രണ്ടും വരാം മൃജേർപ്പെടുത്തി അതാണ് ശഹിസഹോസ് അല്ലെങ്കിൽ ശഹുധാതുവിൽ നിന്നും എന്തുവരും ശാക്യം വരും നെത്ത് വന്നിട്ട് അപ്പോ ഉത്സർഗ അപവാദ ന്യായപ്രകാരം ഇത് പലതും വരുന്നു. സമാന രൂപങ്ങളാണെങ്കിൽ നിത്യമായി ബാധിക്കും. ഈ ക്രമം കൊടുക്കാൻ കാരണം സിദ്ധാന്തകുമുതിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഏത് ഈ ഉത്സർഗം ഏറ്റവും അവസാനം കൊടുത്തിട്ട് അപവാദം മുതൽ തുടങ്ങിയത്? ആ സിദ്ധാന്തകുമുതിലും ഇങ്ങനെയാണ് കൊടുക്കാൻ കാരണം. സാമാന്യ സൂത്രം അർഹലോറിനെത്തുമെന്ന് പറയുന്ന ഒരു സാമാന്യ സൂത്രമാണ്. അതിന്റെ അപവാദങ്ങൾ ആദ്യം കൊടുത്ത് പോരത് ബോധ അങ്ങനെ സിദ്ധാന്തത്തിലും അങ്ങനെയാണ്. അഷ്ടാധ്യായിയിൽ പൊതുവെ ഉത്സർഗത്തിന് ശേഷമേ അപവാദം വരുള്ളൂ. അഷ്ടാധ്യായിയിൽ ഉത്സർഗത്തിന് ശേഷമേ അപവാദം വരുമെന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാതെയും വരും. അടുത്തൊരു ശബ്ദം നിപാതനം ചെയ്യണം. ഭോജ്യം ഭക്ഷ്യം നിപാതനം ചെയ്തിരിക്കുകയാണ്. അതായത് ഭുജപാലന അഭ്യവഹാരയോ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഹലന്തമായതുകൊണ്ട് ഏ സൂത്രം പ്രവർത്തിക്കണം? റേലോർ നെത്ത് വന്നു കഴിഞ്ഞാൽ ഭുജ് യാന്തിരിക്കുന്നു. ഏ സൂത്രം വരുന്നു? ചജോക്കു ഗണ്യതോ കുത്വം വരും. ഭൂജ് ചോക്കു വരത്തില്ല ഇവിടെ. അത് വരത്തില്ല. അപ്പൊ ഭുജധാതു എന്ന് കുത്തും വരും. അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുത്തു അഭാവം കൂടെ നിപാതം ചെയ്തു. ഭുജ് പിന്നെ ഗുണം വന്നു. ഭോജ്യ ഭോജ്യം അറിയാലോ. നെത്ത് വരണമെങ്കിൽ എന്ത് വരും? കുത്തും വരും, ഗുണം വരും, ഭോഗ്യം. അർത്ഥ വ്യത്യാസം എന്താണ്? ഭക്ഷിക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഭോജ്യമെന്നും ബാക്കിയുള്ള പാലന അഭ്യവഹാരം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഭോഗ്യ വിഷയ വിഷയ ഭോജ്യമല്ല വിനയോ സാമാന്യ ഭോഗ്യ അവിടെ അനുഭവിക്കുക എന്നുള്ള അർത്ഥം, ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല. അപ്പോ ഭക്ഷിക്കേണ്ട സാധനം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭോജ്യം എന്ന് തന്നെ പറയും. അങ്ങനെ വരും. ഭക്ഷ്യം എങ്ങനെയാ? ഋഹലോർണെത്തു വന്നു ഭജസേവായ ചജോക്കു ഗണ്യതോ. നെത്തു വന്നപ്പോ അവിടെ എന്താണ് ഉപതാവൃത്തി വരേണ്ടാണ്. കുത്തും വന്നു അല്ല, അത് വേറെ. ഭക്ഷ്യം വേറെ. ഭക്ഷധാതു ഭക്ഷധാതു ഭക്ഷധാതുവാണ്. ഭജ്ജധാതു അല്ല ഭക്ഷധാതു. അതിൽ നിന്ന് വന്നിട്ട് ഭക്ഷ്യം എന്ന് പറയും. ഭക്ഷ ഭക്ഷണം അതിൽ നിന്ന് വരുന്നു. ഭക്ഷണം ഭജല്ല ഭക്ഷധാതു ഭക്ഷ്യം. ഭക്ഷ്യവും വരും. ഇവിടെ എന്ത് വരുന്നു? ഭോജ്യം വന്നു. കുത്തു അഭാവം നിപാതനം ചെയ്തു. ഭോഗ്യം അന്യത് അവിടെ നെത്ത് വന്നു. കുത്തും വന്നു. ഗുണം വന്നു. ഭോഗ്യം എന്ന് വന്നു. പിന്നെ ഇതിനെ ബാക്കിയുള്ള രൂപങ്ങൾ പ്രചാരത്തിലുള്ള 200 ധാതുക്കളുടെ ഉദാഹരണം ഭൈമിയിൽ കൊടുത്തിട്ടുണ്ട്. സാറിന് പ്രയോഗത്തിൽ വരുന്നു. അത് വായിച്ചു പഠിക്കുന്ന ആളാണ്. പിന്നെ ആ പ്രധാനപ്പെട്ട 3 സൂത്രങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഋതുപദാശക്ലി ശ്രുത്തേ വിഭാഷ ദൃശ്യപുരുഷോ സഖിസഹോശ്ച രൂപവ്യത്യാസം വരുന്നു. ഇതല്ലാതെയും വരുന്നുണ്ട് സിദ്ധാന്തം തോന്നി ചെറു. ഏതാനും ഏഴ് പ്രത്യയങ്ങളേ ഉള്ളൂ. സൂത്രമല്ല ഞാൻ പറയുന്നത് പ്രത്യയം. വഹ്യകരണം വഹ്യം കരണേ അത് കർണാർത്ഥത്തിൽ ബഹുധാതു നിന്ന് വഹ്യം സകടം എന്ന് വന്നിരിക്കുന്നു. സൂത്രങ്ങൾ വേറെയുണ്ട്, പ്രത്യയം ഇത്രയേ ഉള്ളൂ. സിദ്ധാന്തമതിയിൽ വേറെ സൂത്രങ്ങളുണ്ട്. അത് പിന്നെ ഒരു ശബ്ദത്തിന് വേണ്ടി ബഹുധാതുവെന്ന് വേണ്ടി മാത്രം. നെത്ത് വന്നു കഴിഞ്ഞാൽ വാഹ്യം എന്ന് വരണം. റുഹലോർ നെത്ത് അത് വരാതിരിക്കാൻ വേണ്ടി വഹ്യം വഹന്തി അനേന. പക്ഷെ അത് കർണാർത്ഥത്തിലുമാണ്. എന്തുകൊണ്ടാണോ വഹിക്കുന്നത് ശകടം വഹ്യം അത് കൊടുത്തിട്ടുണ്ട്. വേറെ സൂത്രങ്ങളുണ്ട്, സൂത്രം വേറെയുണ്ട്, വാർത്തികവും വേറെയുണ്ട്. പക്ഷെ പ്രത്യയങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ ഈ പഠിച്ച പ്രത്യയങ്ങൾ ഏതെങ്കിലും രൂപങ്ങളിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അതിന് വിശേഷിച്ച എന്തെങ്കിലും അവിടെ കാണും. സിദ്ധാന്തം ഇത് കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രയോജനമുള്ള ഒന്നാണ് കൃത്യപ്രക്രിയ. അവിടെ പറഞ്ഞു ത്രിചോദിത്യത എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത് വരുന്നത് കൃത് പ്രത്യയമാണ്. അത് 3:1, 113 എന്ന് പറഞ്ഞാൽ ഇതും 3 തന്നെ, അങ്ങനെ 2 തിരിക്കും. ആദ്യത്തെ 2 പാദങ്ങളിൽ വരുന്ന പൂർവ്വകൃതന്തവും 3-4 പാദങ്ങളിൽ വരുന്ന ഉത്തരകൃതന്തവുമായിട്ട് തിരിക്കും. എല്ലാ കൃതന്തം തന്നെ പാദവ്യത്യാസം കൊണ്ട് അങ്ങനെ തിരിക്കുന്നു. ഇതെല്ലാം തന്നെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതും ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ ആവശ്യമുള്ളതുമാണ്. അങ്ങനെയുണ്ട് പല ശബ്ദങ്ങളുടെയും അർത്ഥം എങ്ങനെ മനസ്സിലാക്കുന്നതിന് വളരെ പ്രയോജനമുള്ളതുമാണ്.